അരുത് എന്ന് പറയുന്നത് വേറെയാണ്, ആകണമെന്ന് പറയുന്നത് വേറെയാണ്, രണ്ടും രണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം ആ വ്യത്യാസം. ഇപ്പൊ കള്ള് കുടിക്കരുത് അതിന് പകരം പാല് കുടിക്കണം എന്ന് പറയുമ്പോൾ, കള്ള് കുടിക്കരുത് എന്ന് പറയും ശരിയാണ്, പകരം പാല് കുടിക്കണം എന്ന് പറയുമ്പോഴാണ് ഒരു പീഡ എരുമ്പിനും വരുത്തരുത്. പിന്നെ എന്ത് പറയുന്നു, അന്യരുപകാരം ചെയ്യണം. രണ്ടു കാര്യങ്ങളാണ് ആ വ്യത്യാസം. ഞാൻ ഇന്നലൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാന്നുള്ള നമ്മുടെ ചെയ്യണമെന്ന് നാലാമത്തെ പദ്ധതി നേരിട്ടങ്ങോട്ട് പറയുന്നില്ല. പക്ഷെ അനുകമ്പ ഇല്ലാത്തവൻ ജീവിതം വ്യർത്ഥമാണ് പറയുന്നതിന് ചുരുക്കം അതാണ് എന്ന് പറഞ്ഞാൽ നിഷ്ഫലമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം എന്നുള്ളതാണ്. ആ വ്യത്യാസം നമ്മളിവിടെ കുറെ ചിന്തിച്ച് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കണം. വെറുതെ ഇങ്ങനെ ഇപ്പോ നമ്മൾ ഒന്ന് വായിക്കുന്നിടത്തോ കേൾക്കുന്നിടത്തോ ഒന്നും വേണ്ട, പ്രധാനമായ കാര്യം അതൊക്കെ ആവശ്യമാണ്. നമുക്കിപ്പോൾ വിവരശേഖരണത്തിന് ഒരുപാട് വഴികളുണ്ട്. പുസ്തകം വായിക്കാം, പ്രഭാഷണം കേൾക്കാം, പോരെങ്കിൽ ഇന്നത്തെ ആധുനികമായ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കാം, മീഡിയകൾ, മാധ്യമങ്ങൾ, എല്ലാത്തിൽ നിന്നും നമുക്ക് വിവരം ശേഖരിക്കാം, ഇൻഫർമേഷൻ ശേഖരിക്കാം. പക്ഷേ ഇത് എല്ലായിടത്തും നമ്മൾ ശേഖരിച്ച അവസാനം ഇതെല്ലാം കൂടെ ഒരു ചവറൂന പോലെ ആയിപ്പോവും. കാരണം അത് ഏതാണ് ശരി, ഏതാണ് പ്രായോഗികം, ഏതാണ് ശരിയല്ലാത്തത്, ഏതാണ് അപ്രായോഗികം, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് സംഭവിക്കുന്നത് നമ്മളതിനെ സ്വംശീകരിക്കുന്നതാണ്. കേട്ടത് എന്ന് വിചാരിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി എടുക്കാനേ പറ്റൂ. നമ്മൾ സ്വംശീകരിക്കുന്നത് നമ്മളതിനെ ശരിയായ രീതിയിൽ ചിന്തിക്കുമ്പോഴേ അത് സാധിക്കും. അത് വെറുതെ അങ്ങ് ചിന്തിച്ചാൽ പോരാ, അതിനെ വിമർശനാത്മകമായിട്ട് ചിന്തിക്കും. അതിനാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. വിമർശനാത്മകമായി ചിന്തിക്കും, എത്രമാത്രം ശരിയുണ്ട്, എത്രമാത്രം തെറ്റുണ്ട്, എത്രമാത്രം പ്രായോഗികമാണ്. പിന്നെ ഇതൊന്നും ഈ പറയുന്നതൊന്നും എന്താണ് ഒരു നിർവചനം കൊണ്ടൊന്നും ഒതുക്കാമെന്നുള്ള കാര്യങ്ങളല്ല, എന്നൊരു ആത്യന്തിക സത്യങ്ങളല്ല ഈ പറയുന്നതൊന്നും. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയാതൊന്നുമല്ല. ഇത്തരം ആശയങ്ങളൊക്കെ എന്താണ് സാഹചര്യങ്ങളനുസരിച്ച് എന്ന് വെച്ചാൽ മനുഷ്യന്റെ ചുറ്റുപാടുകളനുസരിച്ച് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാൾക്ക് ഇതിനെ പൂർണ്ണമായും വ്യാഖ്യാനിച്ച് തീർക്കാനൊന്നും പറ്റത്തില്ല. ജീവകാരുണ്യം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു തരത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വേറെടുത്ത് വേറെ സ്ഥലത്തിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. സാഹചര്യങ്ങളനുസരിച്ച് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ വ്യാഖ്യാനം എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു ആശയത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് വിശദീകരിക്കുന്നതാണ് വ്യാഖ്യാനം. അപ്പോൾ അത് വിമർശന ബുദ്ധിയോടുകൂടി നമ്മൾ ഉൾക്കൊള്ളുക, പിന്നെ വിശദീകരിക്കുക, അതാണ്. അപ്പം നമ്മൾ കേൾക്കുന്നതിലോ മനസ്സിലാക്കുന്നതിലോ ചിലപ്പോൾ നമുക്ക് സ്വീകാര്യമല്ലാത്ത ഭാഗങ്ങളും വരാം. വന്നു കഴിഞ്ഞാൽ നമ്മൾ തള്ളിക്കളയണം, സ്വീകാര്യമായതിനെ ഉൾക്കൊള്ളണം. അങ്ങനെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൻ്റെ അവസാനം. വേറൊരാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നീട് അതിൻ്റെ പ്രായോഗികത വരുന്നു. അപ്പം ആദ്യം വിവരങ്ങൾ ശേഖരിക്കുക, പിന്നെ അതിനെ നമ്മൾ വിമർശനാത്മകമായി ചിന്തിക്കുക. അതിൽ നിന്ന് നമ്മുടെ ബോധ്യങ്ങൾ, നമ്മൾ അതിന് എന്താണോ ബോധ്യപ്പെടേണ്ടത് ബോധ്യപ്പെടുക, പിന്നെ അത് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ പ്രായോഗികമായ അത് നടപ്പിലാക്കുക. അപ്പം നമ്മൾ ഒരു ഇങ്ങനെ എന്താണ് പ്രസംഗം കേൾക്കുന്ന പോലെയൊക്കെ കേട്ട് അതിന് മാത്രമല്ല നമ്മൾ എത്രമാത്രമൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു പ്രധാന കാര്യമാണ്. ഇപ്പം ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എന്താണോ നിനക്ക് എവിടെയാ സമയം ഇതൊക്കെ ചിന്തിക്കാൻ, അതിന് സമയം കിട്ടുന്നില്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നില്ലേ ചിന്തിക്കാൻ. നമുക്ക് ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒന്നില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സമയം ഉപയോഗിക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇതിന് കൂടുതൽ സമയം കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഇത് നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടേതായ ഒരു ചിന്ത ആവശ്യമെന്ന് പറയുന്നത് എല്ലാവരും തുടങ്ങുന്ന എവിടെ നിന്നാണ്? അവർക്ക് കിട്ടുന്ന വിവരങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ അവിടെ പിന്നെ ആ വിവരങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടേതായ ഒരു ചിന്ത വന്നില്ലെങ്കിൽ വിവരങ്ങളെല്ലാം കുമിഞ്ഞുകൂടും എന്നുള്ളതല്ലാതെ അതിൽ പുതുമയൊന്നും ഉണ്ടാകത്തില്ല. വിവരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് വിവരം നമുക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം, ലോകത്തുള്ള നാനാ വിഷയങ്ങളെക്കുറിച്ച് അറിയാമെന്ന് പറയുന്ന കാര്യമില്ല. ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് നമ്മുടേതായി അതിനെ എങ്ങനെ സ്വാംശീകരിക്കാനും ബോധ്യപ്പെടാനും കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ അത് പഴയ നമ്മുടെ നാട്ടിൻപുറത്തേക്ക്, ഞങ്ങളുടെ നാട്ടിൻപുറത്തേക്ക് ചായക്കടകളുണ്ട്, അവിടുത്തെ പറ്റു ബുക്ക് പോലെ ഇരിക്കും. പറ്റു ബുക്ക് എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് പേര് പറ്റിയ പേരെഴുതിയിട്ടിരിക്കും. കുറേ കാലം കഴിഞ്ഞ് എടുത്തു നോക്കിയാൽ ഇയാൾക്ക് തന്നെ മനസ്സിലാവത്തില്ല, ഇതൊന്നും കിട്ടാനും പോകുന്നില്ല, കുറച്ചൊക്കെ കിട്ടും. അപ്പം വിവരശേഖരണം എന്ന് പറഞ്ഞാൽ ഈ പറ്റു ബുക്ക് പോലെ ആയിപ്പോകും ചായക്കടയിൽ. ഒരുപാട് കുട്ടി ബുക്കുകൾ അടുക്കി അടുക്കി വെച്ചേക്കും, ആൾക്കാർ ഇന്ന് ചായ കുടിച്ചിട്ട് പറയാം എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി പോകും, എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും, ഇയാളെ എഴുതിയിടും, വേറെ വരും നിവർത്തിയില്ല, കാരണം അവൻ കഴിച്ചു കഴിഞ്ഞു. ഇനി കാശ് ആദ്യം വാങ്ങി വെച്ചിട്ട് ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ, നാട്ടിൻപുറത്ത് കാര്യം പറയണം പഴയ. അപ്പോൾ എഴുതി ഇടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ബുക്ക് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പറ്റു ബുക്കായ അതുകൊണ്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഈ ഒരു സിദ്ധാന്തം, ഇതാണ് എൻ്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൾക്കാരെ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അതൊക്കെ പഴയ കാലത്ത് സിദ്ധാന്തമാണെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. ഇന്നങ്ങനെയല്ല, ഇന്നത്തെ തലമുറയെന്ന് പറയുന്നത് എന്താണ്, ചോദിക്കും എന്തുകൊണ്ടത്, നമ്മൾ അവസാനിപ്പിച്ചത് നടത്തുന്നതായിരിക്കും ആൾക്കാരുടെ ചോദ്യം വരുന്നത്, അതെന്തുകൊണ്ട് അങ്ങനെ, ഇതെങ്ങനെ നടക്കും, ഇതൊക്കെ സാധ്യമാകുന്ന കാര്യമാണോ, ഏതുവരെ സാധ്യമാകും. അപ്പോൾ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞൊന്നും നമുക്ക് ആരോപിക്കുന്ന ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ സമാധാനം പറയണമെങ്കിൽ നമ്മളത് ചിന്തിക്കണം, ചിന്തിക്കാതെ നമുക്കങ്ങനെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയാൻ പറ്റും. പിന്നെ ഈ മറ്റൊന്നെന്താണ്, വൈകാരികമായി തള്ളിക്കയറ്റുക ആൾക്കാരുടെ മനസ്സിലേക്ക്, അത് കുറേയൊക്കെ വിജയിക്കും വൈകാരികമായി. പക്ഷെ അത് നമുക്ക് കിട്ടുന്ന ആൾക്കാരെന്ന് പറയുന്ന അങ്ങനെ തികഞ്ഞ വികാരജീവികളായിരിക്കും. നോർമലായി ചിന്തിക്കുന്നവർ നമ്മളെ മുമ്പിൽ കേൾക്കാൻ വരത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പോർട്ടയിലെ ഓഡിയൻസ് അവിടെ പോകേണ്ടി വരും നമുക്ക് പറയാൻ, അതുപോലെയുള്ള ആൾക്കാരെ കിട്ടത്തുള്ളൂ. കർത്താവേ എന്ന് വിളിച്ച് ബോധം കിട്ടുകഴിയുന്ന ആൾക്കാർ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇതൊക്കെ കുറെ ചിന്തിക്കുന്ന മനുഷ്യനോട് പറയുകയും അവരുടെ അംഗീകാരം കിട്ടുകയും വേണം. അപ്പം നമുക്ക് ഈ എന്താണ് വിമർശനാത്മകമായ ചിന്ത വളരെ ആവശ്യമാണ്. ഈ പഴയ കാലത്തൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകം നമ്മുടെ കൈ കിട്ടുന്നത് വരെ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയാൻ ഒരു വഴിയുമില്ല. പണ്ട് വിവര ശേഖരണത്തിനുള്ള ഉപാധികളെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയിരുന്ന ഒരു കാലമാണ് പണ്ട്. ഇന്നങ്ങനെയല്ല. നിങ്ങളീ പറയുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ആർക്കും എപ്പോഴും അക്സസ് ഉണ്ട്. അവർക്കത് ഏത് സമയം അവർക്കത് കിട്ടാം. മറ്റുള്ളവർക്ക് അറിയാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്, ധാരണയുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുള്ള ബോധം വേണം. ഇതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പറയേണ്ടി വരുമ്പോൾ ആ ഒരു ബോധം കൂടെ നമുക്ക് വേണം. അപ്പം നമ്മൾ വളരെ കൂടുതൽ പ്രിപ്പയർ ആയിരിക്കണം, എന്നാലും ഒരു നല്ല ഓഡിയൻസിൻ്റെ മുമ്പിലൊക്കെ പോയി നമുക്ക് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് പറ്റത്തില്ല. പിന്നെ നമ്മളങ്ങനെ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. പുതിയ തലമുറയുടെ മുമ്പിൽ പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുക, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ തന്നെ നമ്മൾ ശരിക്കും ചിന്തിക്കുക, വിമർശനാത്മകമായി ചിന്തിക്കുക, നമ്മുടെ അനുഭവങ്ങളൊക്കെ മുൻനിർത്തി നമ്മൾ ചിന്തിക്കുക, എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ബോധ്യങ്ങൾ എന്താണ്, നമുക്ക് കാര്യം ബോധ്യപ്പെടണോ അല്ലോ, നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം മറ്റുള്ളവരോട് പറയുക. അങ്ങനെ വന്നാലേ അത് പൂർണ്ണമാകത്തുള്ളൂ. നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യം വേറെ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടും, പറ്റത്തില്ല. നമ്മുടെ ഭാഗത്തൊരു വലിയ ജോലിയുണ്ട്. നമ്മളിതൊക്കെ ചിന്തിച്ച് ഗ്രഹിക്കുക എന്നുള്ളൊരു വലിയ ജോലിയുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ്, ഒന്നുകിൽ നമ്മളൊരു സിദ്ധാന്തം എന്ന് പറഞ്ഞ ആൾക്കാരെ അടിച്ചേൽപ്പിക്കുക, അത് നടക്കില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചില വൈകാരികമായ ഭാവങ്ങളൊക്കെ ആൾക്കാരെ ഉണർത്തി അവരെ ബോധശൂന്യരാക്കുക, അത് കുറെയൊക്കെ വിജയിക്കും, ഒരു ഒരു പരിധിവരെ വിജയിക്കും. പക്ഷെ ആശയവിനിമയം എന്ന് പറയുന്നത്, അറിവിന്റെ വിനിമയം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അവസാനിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ്. ഭാവിയിൽ നമ്മളൊക്കെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന അറിവിന്റെ വിനിമയമാണെങ്കിൽ ഇതൊന്നും പോരാ. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂട്ടുപേരയുടെ താക്കോലാണെങ്കിൽ ഇത് ഇത് തന്നെ ആവശ്യമില്ല, ഇത് തന്നെ കൂടുതലാണ്. എങ്ങനെ? അല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം, പറയണം. എന്നാലേ നല്ല ഓഡിയൻസിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റും. അല്ല, നമ്മുടെ എന്താണ് നമ്മുടെ പ്ലാൻ എന്നുള്ളതനുസരിച്ചിരിക്കും. അങ്ങനെ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ മതി. കൂട്ടുപേരാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് മതി. അല്ലല്ല, കെട്ടിടമൊക്കെ നിർമ്മിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെതായ വിവരം വേണം. കെട്ടിടം നിർമ്മിക്കുന്നതിനൊക്കെ അപ്പം പിന്നെ നമ്മൾക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ നമുക്കൊരു അവിടെ തന്നെ നമുക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ സ്കിൽസ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ബോധം വേണം. ഇത് വേണ്ട, നിങ്ങൾ നമ്മൾ പറയണേ എനിക്ക് എന്താണ് താല്പര്യം, കാര്യങ്ങളൊക്കെ നടത്തുന്നതിനാണെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേഷൻ സ്കിൽസ് എന്ന് പറയുന്നു, അതെന്തൊക്കെ ആവശ്യമെന്നുള്ള അത് നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് അവിടെയും നമ്മൾ പരാജയപ്പെടും. അഡ്മിനിസ്ട്രേഷൻ സ്കിൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ക്വാളിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്കൊരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പറ്റും, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെയും വിജയിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം, കുറഞ്ഞ പക്ഷെ ഒരു കാര്യമെങ്കിലും അറിയണം, നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണ് ടീം വർക്ക്. ഒരു അഡ്മിനിസ്ട്രേഷൻ സ്കില്ലിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒന്നാണ് ടീം വർക്ക്. ഒരാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ചെയ്യണം, കൂടെയുള്ളവരെ സഹകരിപ്പിച്ച് എല്ലാവരെയും കൊണ്ട് പണിയെടുപ്പിച്ച് താനും പണിയടിച്ച് പണിയെടുത്ത് മുന്നോട്ട് പോകാനേ പറ്റും. അപ്പോൾ അത്തരം കഴിവുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമുക്ക് സാധ്യമാകും. അത് പഠിച്ചറിയേണ്ട കാര്യങ്ങളാണ്. എന്നൊരു ചെറിയ ഒരു സ്ഥാപനമാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ടീം വർക്കിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ വിജയത്തിലെത്തിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ എന്തുവരും, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരും നമ്മളുമായിട്ട് എപ്പോഴും ഉരസലായിരിക്കും, ഫ്രിക്ഷൻ ഉരസിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യങ്ങളും സ്മൂത്തായി മുമ്പോട്ട് പോകത്തില്ല. നമ്മൾ ടീം വർക്കിനെ കുറിച്ച് അറിയണം. നമ്മൾ ഒരു ടീമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ടീമിലാണ് കളിക്കുന്നത് ഫുട്ബോൾ, നമ്മുടെ കൂടെയുള്ളവരോട് മത്സരിച്ചിട്ട് ഗോളടിക്കാൻ നോക്കുകയാണ് ഓരോരുത്തരും. നമ്മൾ മത്സരിക്കുന്ന ആരോടല്ല, ഏതൊരു ടീമിനോടല്ല, സബ്ഗോളല്ല, നമ്മളുടെ ലക്ഷ്യം എന്താണ്, ഗോളടിക്കുക. പക്ഷെ നമ്മൾ ആരോടാ മത്സരിക്കുന്നത്, നമ്മുടെ ടീമിനോടുള്ളവരോടാണ് മത്സരിക്കുന്നത്, എന്നിട്ടാണ് ഗോളടിക്കാൻ നോക്കും. അവസാനം ഇതൊരു കൂട്ടപ്പൊരിച്ചിലായി അവസാനിക്കും. ഒരിക്കലും മറുവശത്ത് ഗോൾ പോസ്റ്റിൽ നമ്മളെ ഗോള് എത്താൻ പ്രയാസമായിരിക്കും. നമ്മൾ മത്സരിക്കേണ്ടത് എതിർ ടീമിനോടായിരിക്കും മത്സരിക്കുകയാണെങ്കിൽ. അതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുന്നത് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കും. ഏതായാലും ശരി, നമുക്ക് ഏത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് ഫീൽഡിൽ നമ്മൾ പ്രവർത്തിച്ചാലും ശരി, നമുക്ക് ആ ഫീൽഡിനെ കുറിച്ചുള്ള അറിവില്ല, നമ്മൾ പോയി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വിഡ്ഢിത്തം ചെയ്തു പോയി. ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് ചെയ്താണെന്നുണ്ട്, എനിക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പം അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ അബദ്ധം പറ്റാത്ത ആളൊന്നുമില്ല, എനിക്കും പറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരു ഫീൽഡിൽ ചെന്ന് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ആദ്യം നമുക്കൊരു ധാരണ വേണം. ധാരണ എങ്ങനെ ഉണ്ടാവും, അറിവുള്ളവരടുത്ത് ചോദിച്ചിട്ട് ചെയ്യണം. അതാണ് നമുക്ക് അറിയാവുന്നുള്ള ധാരണയും അറിവില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പം ഈ ഇത്തരം അഡ്മിനിസ്ട്രേഷൻ ഭൗതികമായ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചേ നമ്മൾ നേരെ ആവത്തുള്ളൂ. മറിച്ച് അത്തരം കാര്യങ്ങൾ വെച്ച് അറിവുള്ളവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വീഴ്ചകൾ ഒഴിവാക്കും. അപ്പൊ ഈ അനുകമ്പ എന്ന് പറയുന്നത് എന്താണ്, ഒരു ആത്യന്തികമായ സത്യം, അങ്ങനെയുള്ള വിഷയങ്ങളല്ല. ഇതൊക്കെ സാമൂഹ്യമായ വിഷയങ്ങളാണ്. സാമൂഹ്യമായ ഒരു വിഷയങ്ങളും ആത്യന്തിക സത്യമല്ല. ഇപ്പൊ നിലവിലിരിക്കുമ്പം കാര്യങ്ങളിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കിയേ നമുക്ക് പോകാൻ പറ്റും. അതെങ്ങനെ ശരിയാവും, ഒരാൾക്ക് എങ്ങനെ അനുകമ്പ പറ്റുമോ, ഇന്ന ദോഷമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളുണ്ട്, ദോഷമില്ലാത്ത കാര്യമില്ല. ആ ദോഷങ്ങൾ എത്രമാത്രം പരിഹരിക്കാം എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോവുകയാണല്ല, ആ ദോഷങ്ങൾ തീരെ ഇല്ലാതാക്കുക സാധ്യമുള്ള കാര്യമല്ല. ഇതിൽ എന്താണ്, ഈ പലപ്പോഴും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളല്ല ഇത് വരുന്നത്. നമ്മൾ ഈ സയൻസ് ഒക്കെ പഠിക്കുമ്പോഴാണ് അതിൻ്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ വരുന്നത്. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിന് എത്ര ഭുജങ്ങളുണ്ടായിരിക്കും? ഇതൊരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം, ഇതാർക്കും മാറ്റാൻ പറ്റില്ല. ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നാല്, ഒരു ട്രയാങ്കിൾ അതിൻ്റെ കോണുകളുടെ അളവ് എത്രയായിരിക്കും? 100 ഡിഗ്രിയാണ്. സ്കൂളിൽ പഠിച്ചില്ലേ? നാളെ പഠിച്ചിട്ട് വന്നാൽ മതി. 45. നല്ല കഥയായി. ഒരു സർക്കിൾ എത്ര ഡിഗ്രിയാ? 180. 360. അത് ശരി, അത് പറഞ്ഞല്ലോ. അപ്പൊ ഈ 360 എന്ന് പറയുന്നത് ലോകത്ത് എവിടെ പോയാലും ഇന്നത്തെ മനുഷ്യനറിയുന്ന പ്രപഞ്ചത്തിൽ എന്നേ പറയാൻ പറ്റും. മനുഷ്യനറിയുന്ന പ്രപഞ്ചത്തിൽ എന്താണ്? അതൊരു അബ്സല്യൂട്ട് ട്രൂത്താണ്, അതിന് മാറ്റമില്ല. അത് 360 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ എവിടെ കൊണ്ടുവച്ച് നോക്കിയാലും 360. ഇതിനാണ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം. അപ്പോൾ അത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ അതിന് മാറ്റമില്ല. ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയും. മനുഷ്യന്റെ നിരീക്ഷണത്തിന് വിധേയമായിരിക്കുന്ന ഇന്നത്തെ ഈ പ്രപഞ്ചത്തിൽ എന്നേ പറയാൻ പറ്റൂ. നമ്മുടെ നിരീക്ഷണത്തിനപ്പുറമുണ്ട് പ്രപഞ്ചം. അവിടെ ഇതാണോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അവിടെ ഇത് സത്യമാണ്. എവിടെ പോയാലും നിങ്ങൾ ചന്ദ്രന് പോയാലും ചൊവ്വയിൽ പോയാലും ഒക്കെ എത്രയായിരിക്കും? ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഇതിന് ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയും. പക്ഷേ ഇങ്ങനെ സാമൂഹ്യ പ്രശ്നങ്ങൾ അങ്ങനെയല്ല. അത് എന്ന് പറയുന്ന അതിലും യാഥാർത്ഥ്യമുണ്ട്. അത് നമ്മൾ അപ്പോഴും കണ്ടെത്തുന്നതാണ്, മാറിക്കൊണ്ടിരിക്കും. അനുകമ്പ എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ അതാണ്. നിങ്ങൾക്ക് അതുപോലെ അതിനൊരു ഒബ്ജക്റ്റീവ് ട്രൂത്തായി നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് അനുകമ്പ ഒരു രീതിയിലായിരിക്കും, വേറെടുത്ത് അനുകമ്പയുടെ നിയമം വേറൊന്നായിരിക്കും. ഒരാൾ അനുകമ്പ പ്രാവർത്തികമാക്കുന്ന ഒരു രീതിയിലായിരിക്കും, വേറൊരാളുടെ അനുകമ്പ വേറെ രീതിയിലായിരിക്കും. അത് മാറിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ എന്നാലും നമ്മുടെ മുമ്പിൽ വരുന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ടെത്തണം. ചിലയിടത്ത് ഒരാളുടെ പ്രവൃത്തി നമുക്ക് അനുകമ്പയാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ തന്നെ കഴിയാതെ പോകും. എന്നാലും ഇവിടെ പറയുന്ന പൊതുവായ കാര്യങ്ങളാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ജീവിച്ചാൽ മറ്റൊരുവന് ഉപദ്രവം വരാതിരിക്കും. പിന്നെ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് ഉപദ്രവം വരിയില്ലേ? വരും. ഇപ്പോൾ ഒരു പാറ അതിങ്ങനെ ഒരിടത്ത് ഇരിക്കുകയാണ്, അത് രൂപപ്പെട്ട കാലം മൂലം അങ്ങനെ ഇരിക്കുന്നു. അതുപോയി ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, അനങ്ങാതിരിക്കുന്നുണ്ട്. അസിം ഒരു നദി, അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉപകാരമുണ്ടോ? പാറ കൊണ്ട് ഉപകാരമുണ്ട്. പക്ഷികൾക്ക് അതിൻ്റെ മേളി വന്നിരിക്കാം, മനുഷ്യന് കയറിയിരിക്കാം, പല ഉപയോഗങ്ങളുമുണ്ട്. അങ്ങനെ ഇരിക്കേ തന്നെ നദിയുണ്ടോ? അത് ഇരിക്കുകയല്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഉപയോഗമുണ്ട്. പക്ഷെ അതുകൊണ്ട് വലിയ ഉപദ്രവം ഉണ്ടാകാറുണ്ട്. എന്താണ്? വെള്ളപ്പൊക്കം ഉണ്ടാവും, ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കും. പക്ഷെ അതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, ജലമില്ലാതെ ജീവിതം സാധ്യമില്ല. അത് പരോപകാരാർത്ഥമാണ് നദി ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ ചില ഉപദ്രവം ഉണ്ടാവും. ഇപ്പം മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെയാണ്. മനുഷ്യന്റെ പ്രവൃത്തികൾ പരോപകാരാർത്ഥമാകുമ്പോൾ തന്നെ ചിലപ്പം അവൻ അറിയാതെ തന്നെ ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടായെന്ന് വരും. അങ്ങനെ വരും. ചിലർക്കത് ഉപദ്രവകരമായി തോന്നിയെന്ന് വരും, പക്ഷെ അത് ഉപകാരമാണ് താൻ. അപ്പൊ അതുകൊണ്ടാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെന്ന് പറയുന്നത് അപ്പോഴെപ്പോഴും നമ്മൾ തിരിച്ചറിയുന്ന ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആത്യന്തികമായ യാഥാർത്ഥ്യം അതിലില്ല. അപ്പൊ ഇതിൽ എന്താണ് ന്യൂനതകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അംഗീകരിക്കണം. അല്ലേ, ഒരു വീട് എരുമ്പനും വരുത്താതെ ഒരു എക്സിമോക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല. അപ്പൊ പിന്നെ അത് ഒരു പോരായ്മയല്ലേ. ധ്രുവ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രീതിയിൽ അവിടെ നടപ്പിലാകത്തില്ല. അപ്പൊ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ അനുകമ്പ എന്ന് പറയുന്ന ഒരാശയം കൊണ്ട് മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ സംഭവിക്കാൻ പോകുന്ന നാശങ്ങളെ ഒഴിവാക്കാം, പൻപിച്ച വിപത്തുകളെയൊക്കെ ഒഴിവാക്കാൻ ഇത് ആശ്രയിക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അല്ല, വെറുതെ അനുകമ്പ ഇങ്ങനെ ഗുരുദേവൻ പറഞ്ഞു ഒന്നിനും ഉപദ്രവം ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ തലവുലിക്ക് സമ്മതിച്ചു പോകും. വലിയൊരു കാര്യമാണ്, പ്രായോഗികമായി അതത്ര മാത്രം വലുതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നവരും കാണും. അവിടെയാണ് വിഷയം. എവിടെയൊക്കെ അത് സാധ്യമാകും, എവിടെയൊക്കെ സാധ്യമാകില്ല, ആത്യന്തികമായ അതിൻ്റെ പ്രയോജനം എന്താണ്, അതെങ്ങനെ പ്രയോജനപ്പെടുത്തും, ഇങ്ങനെ ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്വയം ഇതിനെക്കുറിച്ച് അതാണ് പറഞ്ഞു തന്നത്. ഒന്നിനെ ഒരു സിദ്ധാന്തമായി ഒന്നിനെ സ്വീകരിക്കരുത്. എല്ലാത്തിനെയും നമ്മൾ വിമർശനാത്മകമായി ചിന്തിച്ചിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തക്ക രീതിയിലാക്കി സ്വീകരിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെന്താണ്? പരോപകാരം ചെയ്യുക. ഫലേച്ഛയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അപ്പൊ നിങ്ങൾ പറയുന്നതാണ്. ഞാൻ ഇന്നലെ ഫലേച്ഛ എന്നൊരു വാക്ക് പറഞ്ഞു. പറഞ്ഞോ ഫലേച്ഛയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പറയാ, നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ആകാം. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുമ്പോൾ നമ്മളെന്താണ്, നമ്മൾക്ക് വേറൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾ നിന്ന് ഇന്നത് പ്രതീക്ഷിക്കുന്നു, അതാണ്. അപ്പോൾ അത് പൊതുവായിട്ട് ഫലേച്ഛയെന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ വേറൊരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ നിങ്ങളോട് ഇവിടെ ഇരുന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു, പറഞ്ഞു തരുന്നു. അപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ് ജീവിതം, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നോട് വിധേയത്വമുള്ളവരായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വാർത്ഥതയാണ്. അങ്ങനെ ഒരു വിധേയത്വം ഞാൻ പ്രതീക്ഷിക്കും, ആരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അങ്ങനെ പ്രതീക്ഷിച്ചാൽ എനിക്ക് വിധേയമല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ ദുഃഖിക്കും. വിധേയത്വം ഇല്ലാതെ പ്രവർത്തിച്ചല്ലോ എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ വിധേയത്വം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വാർത്ഥതയാണ്. അതാണ് പിന്നെ ഫലം എന്താണ്, ഇച്ഛ എന്താണ്, അതൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് എന്നും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. കാരണം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോരുത്തർ കാണുന്ന ഫലങ്ങളൊക്കെ വേറെ വേറെ ആയിരിക്കും, ഒരു ഫലമായിരിക്കില്ല. ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ അയാളുടെ ഫലമെന്ന് പറയുന്നത് ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ആ ജോലിയുടെ കൂലിയായിരിക്കും. ആ കൂലി ആഗ്രഹിക്കുക പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇവിടെ രാവിലെ ഒന്ന് പാവം പാവപ്പെട്ട ആൾക്കാർ തൂക്കുന്നുണ്ട്. അവരോട് പറയണം, നിങ്ങൾ ഫലയിച്ചില്ലാതെ പ്രവർത്തിക്കണം. അവരെന്താ അവരുടെ ഫലം ആഗ്രഹിക്കുന്നത്? ഡെയിലി കൂലി. അത് ആഗ്രഹിക്കാതെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിക്കൂ. അപ്പോൾ ഈ ഒരു ഒഴുക്കൻ മട്ടിൽ ഫലയിച്ചില്ലാതെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ അബദ്ധമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫലത്തെ ആഗ്രഹിക്കുന്നു. നിങ്ങളിതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന എന്തിനു? ഫലത്തെ ആഗ്രഹിച്ചു തന്നെ എന്താണ് ഇത് മനസ്സിലാവണമെന്നുള്ള ആഗ്രഹമില്ലേ? ഫലയിച്ചില്ലാതെയാണ് ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വിശപ്പ് മാറണമെന്നുള്ള ആഗ്രഹത്തിലല്ലേ? അല്ലേ, ഫലയിച്ചില്ലാതെയാണ്. പിന്നെ ഫലയിച്ചില്ലാതെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് പൊട്ടത്തരോ അത്? അങ്ങനെ മനുഷ്യന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അല്ല, അത് മനസ്സിലാക്കാതെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു സിദ്ധാന്തമേ ഇല്ല. അത് അങ്ങനെ ഒരു സിദ്ധാന്തം ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഇങ്ങനെ പൊട്ടന്മാർ പറയുന്നതല്ലേ ഫലയിച്ചില്ലാതെ പ്രവർത്തിക്കുക, നടക്കാത്ത കാര്യമില്ല. ആരും അങ്ങനെ ഇല്ലാതെ പ്രവർത്തിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളത് മനസ്സിലാക്കണമെന്ന്, ആഗ്രഹമില്ലാതെയാണ് ഞാൻ പറയുന്നത്. എനിക്കെന്താ വട്ടുണ്ടോ ഇവിടെ വന്നിരുന്നത് പറയാം? നിങ്ങൾ ഞാൻ പറയുന്ന കുറെയൊക്കെ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെ പറയുന്നു. ആഗ്രഹമില്ലാതെയല്ല. ഗീതയൊക്കെ അങ്ങനെ, ഗീതയിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് അബദ്ധം. അങ്ങനെ അല്ലാതെയൊക്കെ അത് വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് നോക്കും. മനുഷ്യന് ഫലയിച്ചില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ ഒരു നേരം എനിക്ക് ഭക്ഷണം തരാതിരിക്കുക, ഞാൻ കളഞ്ഞിട്ട് പോകും. എനിക്ക് ഭക്ഷണം കിട്ടാതെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കത്തൊന്നുമില്ല. ഭക്ഷണം കിട്ടുന്ന തരം നോക്കി ഞാൻ പോകും. നല്ല ഭക്ഷണം തന്നെ വേണം. എന്തെങ്കിലും കൂടെ തന്നാൽ കഴിക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നാലും ഞാൻ കഴിക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഉണ്ടോ? എനിക്ക് ആവശ്യമുള്ളത് തന്നെ കിട്ടണം. ഫലയിച്ചില്ലാതെ എങ്ങനെ? പിന്നെ ഞാൻ നിങ്ങളോട് എങ്ങനെ പറയും ഫലയിച്ചില്ലാതെ പ്രവർത്തിക്കണമെന്ന്? എനിക്കിങ്ങനെയൊക്കെ ഫലം ഇച്ഛയുള്ള ആളാണ്. പല കാര്യങ്ങളും അങ്ങനെ എനിക്ക് ഉണ്ട്. അങ്ങനെ മനുഷ്യന് ഫലയിച്ചില്ലാതെ ജീവിക്കാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ അങ്ങനെ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്തോന്നു? പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണോ ദുരാഗ്രഹങ്ങൾ പാടില്ല അത് പറയാം. അത് ഫലയിച്ചെന്നല്ല, ദുരാഗ്രഹം പാടില്ല മനുഷ്യന്. അല്ലേ, നമ്മൾക്ക് അർഹതപ്പെട്ടതേ നമ്മൾ പ്രതീക്ഷിക്കാവും. അർഹതയില്ലാത്ത എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ മണ്ടൻ പ്രതീക്ഷകളൊന്നും വച്ച് പുലർത്തരുത്. മനസ്സിലായോ? മണ്ടൻ പ്രതീക്ഷകൾ, അതായത് നിങ്ങൾ ശരീരത്തിൽ ബോംബും കെട്ടിവെച്ച് 10 പേരെ കൊന്നു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും? സ്വർഗത്ത്. ഇങ്ങനെയുള്ള ഫലങ്ങളൊന്നും ഇച്ഛിക്കരുത്. ഇതൊക്കെ വെറും മണ്ടത്തരമാണ്, അബദ്ധമാണ്. സ്വർഗം നരകം അതിനൊന്നും യാതൊരു തെളിവുമില്ല. പഴയ പ്രാകൃത മനുഷ്യന്റെ പ്രാകൃത ചിന്തകളിലാണ് എന്ത് വന്നത്? സ്വർഗം എന്ന് വെച്ചാൽ ഇവിടെ കിടന്ന് പിന്നെ കഷ്ടപ്പെടുമ്പോൾ അവനൊരു പ്രതീക്ഷയാണ്. ഏതോ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം. ഇവിടെ എന്തായാലും കഷ്ടമാണ്. പഴയകാലത്ത് മനുഷ്യ ജീവിതം വലിയ കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു. ഇന്നല്ലേ ഈ സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ മനുഷ്യൻ കുറച്ച് സമാനമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ജീവിക്കുന്നു. മനുഷ്യൻ നിരന്തര ദുരിതത്തിൽ ജീവിച്ചിരുന്ന കാലത്തുള്ള അവന്റെ പ്രതീക്ഷകളാണെന്ത്? സ്വർഗവും മറ്റും, ഒരാഗ്രഹം, ഒരു സ്വപ്നം. അപ്പോൾ അതങ്ങനെ അതിനുവേണ്ടി പിന്നെ അവനെ ആ സ്വപ്നത്തിന്റെ പേരിൽ അവനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്ത എന്താണ്? മറ്റവൻ നമ്മുടെ ശത്രുക്കളാണ്, അവനെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്വമാണ്. ഹതോവാ പ്രാപ്സ്യസി സ്വർഗം. ആര്? ഗീതയിൽ ഉപദേശിച്ചു കൊടുക്കുന്ന അതാണ്. നീ ചത്തു കഴിഞ്ഞാൽ നീ എവിടെ പോവും? സ്വർഗത്വം. ഇത് തന്നെ ജിഹാദികളും ഉപദേശിച്ചു കൊടുക്കുന്നു. രണ്ടു തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇതൊക്കെ പരമാബദ്ധമാണ്. മനുഷ്യനെ പഴയ കാലത്ത്, ആ പറഞ്ഞ കാലത്ത് ആൾക്കാരെ പറ്റിക്കാൻ അതൊക്കെ കൊള്ളാമായിരുന്നു. ഇന്നതൊന്നും പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പാടില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്, മനസ്സിലായി? അത്രയുള്ളൂ ആഗ്രഹങ്ങൾ പാടില്ല എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യന് ആഗ്രഹമില്ലാതെ ഒരു മനുഷ്യനും കൂടെ ഈ ലോകത്ത് ജീവിക്കുന്നില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ആഗ്രഹങ്ങളെ മുൻനിർത്തി തന്നെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വേണ്ട. അത് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? നീ കൊല്ല്, ചത്തുപോയാ സ്വർഗത്തു പോവാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് എന്താണ്? ഒന്നും ആഗ്രഹിക്കരുത്. ഇതിനെന്ത് പറയും? മാ ഫലേഷു കഥാചന. പക്ഷെ അവിടെ ആഗ്രഹത്തിന്റെ കാര്യമൊന്നും അല്ല പറയുന്നത്, വേറെ രീതിയിൽ മനസ്സിലാക്കാം. ഞാനീ പറഞ്ഞ പോലെയൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ പറയുന്നിടത്ത് പോലും എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോവാന്ന് പറയുന്നത് ഏറ്റവും പിന്തിരിപ്പനായ ഒരാശയമാണ്. അത് ഏത് മതത്തിൽ പറഞ്ഞാലും ശരി, അങ്ങനെ പറയുന്ന ഒരു മതോപദേശം. ഏത് ദൈവം മുമ്പ് വന്നു പറഞ്ഞാലും തന്റെ പണി നോക്കണേ എന്ന് പറയേണ്ട കാര്യമാണ്. ജയിച്ച രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. ഇവിടെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കസേര കിട്ടും എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അതിന് ദോഷമൊന്നുമില്ല. ശരിക്കും മത്സരിക്കണം, കാശ് കൊടുത്ത് വോട്ട് വാങ്ങണം. ജയിച്ചു കഴിഞ്ഞാൽ കസേര കിട്ടും, കാറ് കിട്ടും, സൗകര്യങ്ങളൊക്കെ കിട്ടും. അതിലെന്താ ദോഷം? ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ചെയ്ത് ഇതൊക്കെ നേടിയെടുക്കുക. പക്ഷെ ഇതിനിടയ്ക്ക് ചത്തുപോയാൽ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു മനുഷ്യനെ കൊല്ലിക്കാൻ കണ്ടെത്തിയ വിദ്യകളല്ലേ പണ്ട്? ഇന്നും ഇന്നും അതിനൊക്കെ ഭയങ്കര എന്ത്, മനുഷ്യനെ എങ്ങനെ ബോധം ഉണ്ടാക്കിയെടുക്കും? ഇത് ആരാ പുരോഹിതന്മാർ നിരന്തരം ഇത് ഉദ്ബോധിപ്പിച്ച് ഉദ്ബോധിപ്പിച്ച് ഉദ്ബോധിപ്പിച്ച് മനുഷ്യന്റെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ബ്രെയിൻ വാഷ് ചെയ്ത് അവൻ അങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഇത്തരം അബദ്ധങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇതാണ് പറയുന്നത്, നമുക്ക് വിവരങ്ങൾ ഇന്ന് ലോകത്ത് കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. ഇതൊക്കെ ഓരോ വിവരശേഖരണത്തിന്റെ ഭാഗമാണ് ഈ ആശയങ്ങളൊക്കെ. പക്ഷെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവണം, നമ്മളതിനെ ചിന്തിച്ചു നോക്കണം. എന്താണ്, ഏതെങ്കിലും സിദ്ധാന്തത്തിന്റെ ബാധ്യതകളെ നമ്മൾ ചുമക്കരുത്. ഏതെങ്കിലും ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു ആശയം എന്തിൻ്റെങ്കിലും പേരിൽ ഒരു ബാധ്യതയായി നമ്മൾ കൊണ്ടു കിടക്കരുത്. നമ്മൾ ചിന്തിച്ചിട്ട് നമുക്കത് ബോധ്യപ്പെട്ട മാത്രം സ്വീകരിക്കുക, ഏതായാലും ശരി. പക്ഷെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്താൽ, ബ്രെയിൻ വാഷിങ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ബോധ്യപ്പെടാൻ പറ്റില്ല. ഇങ്ങനെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുക എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ പറ്റു പുസ്തകം പോലെ ഇരിക്കും നമ്മുടെ ബുദ്ധി. എഴുതിയിട്ടിരിക്കുന്നതൊക്കെ അവിടെ കിടക്കും. അങ്ങനെയായി. അതുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരറിവിനെയും ബാധ്യതയായി സ്വീകരിക്കാൻ പാടില്ല. എൻ്റെ ബാധ്യത അങ്ങനെയല്ല. ഏതറിവായാലും നമുക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും വ്യക്തിപരമായിട്ട്. പിന്നെ ഇന്നാര് പറഞ്ഞതുകൊണ്ട് അത് ശരി, ചില കാര്യങ്ങളിൽ ശരിയാണ്. കാരണം ചില വിഷയങ്ങളിൽ എന്താണ് അതിൻ്റെ ആധികാരികതയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു ഫിസിക്സിനെ കുറിച്ച് ഒരാൾ, ഒരു ഫിസിക്സ് പ്രൊഫസർ പറയുന്നു, ഞാൻ പറയുന്നതിനേക്കാളും അതിന് ആധികാരികത കാണും. കാരണം ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചുള്ള എൻ്റെ പൊതുവിജ്ഞാനം വെച്ചാണ്. ഒരു പ്രൊഫസർ പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ആധികാരികമായ അറിവനുസരിച്ചിട്ടാണ്. അപ്പോൾ ആര് പറയുന്നു എന്നുള്ളതിൽ അവിടെ നിങ്ങൾ എന്ത് സ്വീകരിക്കും? ഒരു പ്രൊഫസർ പറയണമെങ്കിൽ അത് തന്നെ സ്വീകരിക്കേണ്ടി വരും, കാരണം അയാൾക്ക് അതിന് ആധികാരികമായ അറിവുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് ആ പറയുന്ന ആളിന് തെറ്റുപറ്റിക്കൂടാന്നില്ല. തെറ്റ് സംഭവിക്കും, ആർക്ക് സംഭവിക്കും? ആ പറയുന്ന വ്യക്തിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരറിവ് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല, ചിലപ്പോൾ അതെനിക്ക് കിട്ടിയെന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവിക്കുക. എന്നാലും ആധികാരികതയ്ക്ക് ഒരു വിശേഷതയുണ്ട്. അയാൾ ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ള അയാളുടെ ആധികാരികത എന്താണെന്നുകൂടെ ചിന്തിക്കണം. അതുകൊണ്ട് അത് ഒരാളുടെ സബ്ജക്റ്റാണെങ്കിൽ അയാൾക്ക് കൂടുതൽ അത് ഭംഗിയായിട്ട് പറയാൻ പറ്റും. ഇപ്പൊ സംഗീതം എന്താണ് എന്ന് സംഗീതം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് നമ്മളെക്കാളും എന്നെക്കാളും ആധികാരികമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാനത് പഠിച്ചിട്ടില്ല. അപ്പോൾ ആധികാരികത എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ അങ്ങനെ ഒരാൾ പറയുമ്പോഴും നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ നമ്മളവിടെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. നമ്മൾ സ്വീകരിക്കുന്ന മുമ്പേ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. ആ പറയുന്നതിൽ നമ്മളതിനെ അംഗീകരിക്കുന്ന മുമ്പേ അതിലെന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് നമ്മൾ പഠിക്കാനും അറിയാനും ചിന്തിക്കാനുമുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അതാണ് ബാധ്യത, അല്ലാതെ ആ കേട്ടതിനെ സ്വീകരിക്കുന്നതല്ല ബാധ്യത. നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് എന്താണ്? ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക, മനസ്സിലാക്കുക, പഠിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് കല്ലും നെല്ലും തിരിക്കുക. അതാണ് നമ്മുടെ ബാധ്യത. അല്ല, ഒരാൾ പറഞ്ഞു, അയാൾ അതിനെക്കുറിച്ച് വലിയ അറിവുള്ള ആളാണ്, ഉണ്ടെങ്കിൽ സ്വീകരിച്ചു കളയാമെന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒരാൾ പറഞ്ഞെന്നിരിക്കാം. അപ്പോൾ ആര് പറഞ്ഞു എന്നുള്ളതിനൊരു പ്രാധാന്യം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ഉൾക്കൊള്ളണമെന്നുള്ളത് നമ്മുടെ ഭാഗത്തായിരിക്കുന്നു. അവിടെ നമ്മൾ നമ്മുടേതായ അന്വേഷണം നടത്തണം, ഏത് വിഷയത്തെ സംബന്ധിച്ച്. എന്നിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നത് സ്വീകരിക്കുന്നു. എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം എന്താണ് ശരി, എന്താണ് തെറ്റ്. അതിനാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്, വിമർശനാത്മകമായ വിചാരം. അതിലൂടെ കാര്യങ്ങളെ ഗ്രഹിക്കാവും. അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അമ്പംപടരാഭണ, എന്തോ ഒരു ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞ് വായും പൊളിച്ചിരിക്കരുത് ആരുടെ മുമ്പിലും. പണ്ട് അങ്ങനെ സംഭവിച്ചു വന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞു തന്നാലേ അറിയാൻ വഴിയുള്ളൂ. ഇന്നങ്ങനെയല്ല, നമുക്ക് നാനാ വഴികളിലൂടെ നമുക്കറിയാം, പരിശോധിച്ച് നോക്കണം. ഞാനൊരു വിവരം പറയുമ്പോൾ എൻ്റെ ഓർമ്മക്കുറവുണ്ട്, എനിക്ക് തെറ്റുകൾ പറ്റാം. നിങ്ങളത് പരിശോധിച്ച് പോകണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഏത് വിഷയം നമുക്ക് കിട്ടിയാലും ശരി, ക്രോസ് ചെക്ക് ചെയ്യണം, അതിനെ പരിശോധിച്ച് നോക്കണം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തകരാറുകളുണ്ടോ, ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് വേണം നമ്മൾ സ്വീകരിക്കാൻ. അല്ലാതെ പഴയ കാലത്ത് പോലെ പ്രവാചകന്മാരെയൊക്കെ അതുപോലെ തന്നെ അങ്ങ് സ്വീകരിക്കുക, അത് ഇന്നത്തെ ചിന്താഗതിയല്ല. പക്ഷേ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും, വലിയൊരു അപകടം പിടിച്ച പണിയാണ്. നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. പഠിക്കേണ്ടത് എല്ലാവരും സ്വയമാണ്. നമ്മൾ ചിന്തയ്ക്കൊരു പ്രേരണ കൊടുക്കുക. ഈ പഠിപ്പിക്കലെന്ന് പറഞ്ഞാൽ എന്താണ്? പഴയകാലത്ത് പഠിപ്പിക്കലെന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഈ പഴയകാലത്ത് വന്നത് വേദം, ഒരാളത് മനഃപ്പാഠം ചെയ്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അടുത്തു വരുന്നതാണ്, അതുപോലെ പകർന്നു കൊടുക്കുന്നത്. അന്ന് ടേപ്പ് റെക്കോർഡറൊന്നുമില്ല. ഇതിനാണ് പഠിപ്പിക്കലെന്ന് പറഞ്ഞു. പഠ വ്യക്തായം വാചി, വ്യക്തമായി പറയുക. പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ പറയുന്നത് കേട്ടിട്ട് വ്യക്തമായി അതുപോലെ പറയുന്നതിനാണ് പഠിപ്പിക്കൽ. പഠിപ്പിക്കലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. പഠനമെന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ സ്വന്തമായ ചിന്തയ്ക്കോ സ്വന്തമായ വിമർശനത്തിനൊന്നും യാതൊരു ചാൻസും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സ്വന്തം ചിന്തയിലേക്ക് വരുന്നത്. സ്വന്തമായ ചിന്ത, സ്വന്തമായ ചിന്ത വരുമ്പോഴാണ് പഠനമാകുന്നത്, ശരിയായുള്ള പഠനം. എന്നുവെച്ചാൽ പഴയ പഠനമുണ്ട്. നമ്മൾ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അയാൾ അവർ സ്വയം ചിന്തിക്കുക. പിന്നെ അവിടെ എന്താണ്? സംശയങ്ങൾ ദൂരീകരിക്കുക, പുതിയ അറിവ് നേടുക. ആധുനിക വിദ്യാഭ്യാസത്തിൽ ഒരുപാട് എന്താണ്, ഒരുപാട് ഒരുപാട് മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഒരുപാട് മെത്തേഡുകളുണ്ട് ആധുനിക മനഃശാസ്ത്രം. ആ എല്ലാ മെത്തേഡുകളും പറയുന്നു എന്താണ്, അത് കൂടുതലും വിദേശ ചിന്തകന്മാരാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ മനഃശാസ്ത്ര പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചത് വിദേശികളാണ്. നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഈ പറയുന്നത് തന്നെ. വേദം ചൊല്ലിക്കെടുക്കുക, മറ്റും അതുപോലെ ചൊല്ലുക, ഇതാണ് നമ്മുടെ പഠന രീതി. എത്രയോ കാലം തുടർന്നിരുന്ന അതാണ് നമ്മുടെ പഠന രീതിയിൽ പ്രാധാന്യം വരുന്നത്. പഠിപ്പിക്കുന്ന അധ്യാപകനാണ് നമ്മുടെ രീതിയിൽ. ആധുനിക പഠന രീതിയിൽ പ്രാധാന്യം വിദ്യാർത്ഥിക്കാണ്, നേരെ തിരിച്ചാണ്. വിദ്യാർത്ഥിക്കാണ് അവിടെ പ്രാധാന്യം. അധ്യാപകൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥിയെ സഹായിക്കുന്നു മാത്രമേ ഉള്ളൂ. പഠനമെന്ന് പറയുന്നത് ശരിക്കും വിദ്യാർത്ഥിയെ നടക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ആധുനിക ചിന്ത. പണ്ടങ്ങനെയല്ല. പണ്ട് പറയുന്ന എന്താണ്? ഉപദേശന്തി തജ്ഞാനം ഞാനിന് തത്വദർശനം. എന്താണ് പരിപ്രശ്നേന സേവയ? തുടക്കം എങ്ങനെയാണ്? ആ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അത് ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്ന വിദ്യാഭ്യാസ രീതിയല്ല. മനസ്സിലായോ? അങ്ങനെയല്ല ഇന്ന് മനുഷ്യൻ പഠിക്കേണ്ടത്. ഇന്ന് പഠിപ്പിക്കുന്ന ഇങ്ങനെ പഠിക്കാനല്ല. എന്ന് വെച്ചാൽ അതെന്താണ്? അറിവെന്ന് പറയുന്നത് ഒരാളിൻ്റെ കുത്തകയാണ്. എല്ലാ അറിവും എൻ്റെ ഇരിക്കുകയാണ്. ഞാൻ അറിവിൻ്റെ കൊട്ടേഷൻ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് വിടുകയാണ്. ആ സേവയ്ക്കനുസരിച്ച് പരിപ്രശ്നേന സേവയ. എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം, പിന്നെ സേവയും ചെയ്യണം. ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് തന്ന് എന്നെ സുഖിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? മുഴിയാൻ തുടങ്ങും. ഇതാണ് പഴയ വിദ്യാഭ്യാസ രീതി. ഇത് വെറും പഴഞ്ചനാണ്. ഇന്ന് അത്തരം ഒരു വിദ്യാഭ്യാസ രീതി അല്ല പറയുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് വെച്ചാൽ കേവലം അധ്യാപകന് ആ വിദ്യാർത്ഥിയെ സഹായിക്കാൻ മാത്രമേ ഉള്ളൂ ചുമതല. അവന് സ്വയം അറിവ് നേടുന്നതിന് വേണ്ടി അവനെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ്, അതിനവനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയാണ് നടക്കുന്നത്. അവനെ അവൻ അറിവ് തേടിപ്പോവുകയാണ്. അല്ല എല്ലാ കാരണം ഇന്നത്തെ അങ്ങനെ സാധ്യമാകും. പഴയകാലത്ത് പറഞ്ഞ എന്തുകൊണ്ടാണ് ഇങ്ങനെ തദ്വിധി പ്രണിപാതേന എന്നൊക്കെ പറയുന്ന ഒന്ന്? അന്ന് എഴുത്ത് വിദ്യ അറിയത്തില്ല. ആ കാലത്താണിത് പറഞ്ഞത്. എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ എവിടെയിരിക്കും? ഇവന്റെ തലയ്ക്കകത്തിരിക്കും. ഈ തലയ്ക്കകത്തിരിക്കുന്ന അറിവ് ഇവൻ പറഞ്ഞു കഴിഞ്ഞാലേ വേറൊരുത്തന് കിട്ടും. ഇന്ന് അറിവെന്ന് പറയുന്നത് മൊബൈലിനകത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് പോയിട്ട് എന്താണ് ഒരുപാട് പ്രാവശ്യം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം എന്താണ് ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും ഇന്നതാ ഉത്തരം. അപ്പൊ പിന്നെ ആ പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തി ഇന്നത്തെ കാലത്തിൽ. ഉപദേശന്തിത്തെ ജ്ഞാനം ഞാനിനെ തത്വ. ഇന്നത്തെ തത്വദർശി എന്ന് പറയുന്നത് ആരാണ്? വിക്കിപീഡിയയും ഗൂഗിളും ഒക്കെയാണ് ഇന്നത്തെ തത്വദർശി. അവർക്ക് എല്ലാ തത്വവും അറിയാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിനും ഇത്രയും അറിവില്ല. ഉണ്ടോ? ഇന്നുള്ള എല്ലാ ഗുരുക്കന്മാരും കൂടെ ചേർത്ത് വെച്ചാലും ഈ വിക്കിപീഡിയയിലുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ? പിന്നെ ഞാൻ പഠിക്കുന്ന അതിൽ നിന്ന് തന്നെ നമ്മുടെ അറിവ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് അതെല്ലാം അറിയ വഴിയില്ല. എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് എങ്ങനെ മനുഷ്യൻ ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിക്കിപീഡിയ ആണ്. ആ അപ്പൊ പഴയ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്ന അന്ന് ഒന്ന് മനുഷ്യന്റെ അറിവ് വളരെ എന്താണ് ചുരുങ്ങിയ അറിവായിരുന്നു. മനുഷ്യൻ വളരെ കുറച്ച് അറിവേ ഉണ്ടായിരുന്നുള്ളൂ. വിജ്ഞാനം വളരെ ചെറുതായിരുന്നു പഴയകാലം. പിന്നെ അറിവിട്ടുള്ള സോഴ്സ് വളരെ കുറവായിരുന്നു. നാക്കും ചെവിയും തമ്മിലുള്ള ബന്ധത്തിലൂടെ കിട്ടു. ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾ അറിയും, ഇല്ലെങ്കിൽ അറിയത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ പൂജ്യതയൊക്കെ അറിവിന് വന്നത്. കാലം മാറി എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. ആത്മതത്വത്തെ കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിക്കിപീഡിയയിൽ കിട്ടും, ഗൂഗിളിൽ കിട്ടും, ഒരുപാട് ചർച്ചകളും വിശദീകരണങ്ങളും വിശകലനങ്ങളും എല്ലാം. കാരണം ഇന്നത്തെ പിന്നെ ഗുരുക്കന്മാർക്ക് തന്നെ ഈ യൂട്യൂബിലും അതിലൂടെ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മാർക്കറ്റില്ല. പഴയതുപോലെ വന്ന് കാലിപ്പടി ചോദിക്കണമെന്ന് പറഞ്ഞാൽ ആരും വരത്തില്ല. ഇന്ന് പുസ്തകം എഴുതിയാലും ആരും വായിക്കത്തില്ല. അപ്പം യൂട്യൂബിലൂടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഇന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വിദ്യ എന്ന് പറയുന്നത് ഇന്നങ്ങനെ ഒളിച്ചു വെച്ചിട്ട് ആരും ചെല്ലുമെന്ന് വിചാരിക്കാൻ പറ്റില്ല, പറഞ്ഞേ പറ്റും. അപ്പോൾ അത് മാറിപ്പോയി. പിന്നെ ഏത് കാര്യത്തിലും എക്സ്പെർട്ടൈസേഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്പെർട്ടിന് എന്താണ് ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കാണും, അതെന്നും കാണും ഇന്നും കാണും. പക്ഷെ അത് അതിൻ്റെ കൈമാറ്റം പഴയ രീതിയിൽ അല്ലെന്നേ ഉള്ളൂ. പിന്നെ ആ കൈമാറ്റത്തിന് വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ അറിവില്ലെന്നല്ല. ഇപ്പൊ പാചകം ചെയ്യുന്നു അല്ലേ, നല്ലൊരു ഷെഫ്. അപ്പൊ അയാളുടെ അറിവെന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നോളജാണ്. അത് നമുക്ക് ചിലപ്പോൾ അയാളിൽ നിന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന പോലെ വേറെ സോഴ്സിൽ നിന്ന് കിട്ടിയെന്നിരിക്കത്തില്ല. അത് ശരിയാണ്. പക്ഷെ അത് അയാൾ കൈമാറ്റം ചെയ്യുന്നത് പഴയ കാലത്താണെങ്കിൽ നമ്മൾ അയാളുടെ അടുത്തേക്ക് നിന്ന് ചോദിച്ചാലേ പറ്റും. ഇന്ന് അതല്ല. ഇന്ന് അയാൾ യൂട്യൂബിൽ പറയുക, ഇതാണ് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പാചകത്തിന് എന്ത് ചെയ്താൽ മതി, യൂട്യൂബ് നോക്കിയാൽ മതി, ഏറ്റവും നല്ല പാചക രീതികളും നമുക്കവിടെ കിട്ടും. അപ്പൊ അത് നമ്മൾ അംഗീകരിച്ചു കഴിച്ചു. അറിവിന്റെ വിനിമയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ എപ്പോഴും മനുഷ്യനും മനുഷ്യനും തമ്മിൽ നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നമുക്ക് ഡിസ്കഷൻ നടക്കുന്നത്. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ നോക്കി പാചകം പഠിച്ചാൽ ഒരു സംശയം വന്നാൽ തീരണമെന്നില്ല. പക്ഷെ ഒരു നല്ല ഷെഫാണെങ്കിൽ എന്ത് ചെയ്യും, അപ്പം തന്നെ നമുക്ക് ചോദിക്കും, അപ്പം തന്നെ സംശയം തീർത്ത് വേണമെങ്കിൽ നമ്മളെ കൊണ്ട് പ്രാക്ടിക്കലായി ചെയ്യിപ്പിച്ച്. അതുകൊണ്ട് നമുക്ക് പ്രയോജനം കൂടുതലുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ പഴയകാലത്തെ നിഗൂഢത അതിനകത്തില്ല. അത് എന്താണ് കൈമാറ്റം ചെയ്യുന്നത് വളരെ സുതാര്യമായിട്ടാണ് നറു കൈമാറ്റം ചെയ്യുന്നത്, നിഗൂഢതകളിലൂടെ അല്ല. അതിന് സുതാര്യതയുണ്ട്. ഇന്ന് ഒരു വ്യക്തിയിൽ നിന്ന് അറിവ് നേടിയാലും മറ്റ് മീഡിയകൾ ഉപയോഗിച്ചാലും അത് കൂടുതൽ കൂടുതൽ സുതാര്യമാണ്. അതുകൊണ്ട് ഉദേക്ഷന്ത്യ ജ്ഞാനം, ഞാൻ എന്നെ തത്വദർശന എന്നൊക്കെ പറയുന്നത് ഈ അറിവിനെ ഇങ്ങനെ അടച്ചു വെച്ചാലേ അതിനൊക്കെ വിലയുള്ളൂ. അറിവ് ഓപ്പൺ ആണെങ്കിൽ അതിനൊന്നും വലിയ കാര്യങ്ങളില്ല. എന്നാലും അതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. പക്ഷെ നമ്മളൊരു ഷെഫിന്റെ അടുത്തേക്കാണെങ്കിൽ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ രഹസ്യവിദ്യ എന്നൊക്കെ പറയുന്നത് ചെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അറിയാം എന്താണ് ഗ്യാസ്. രഹസ്യവിദ്യ എന്നൊക്കെ പറയുന്നത് വെറും ഗ്യാസാണ്, ഒന്നുമില്ല. പഴയകാലത്ത് അത് പറഞ്ഞാൽ പറ്റുമായിരുന്നു, ഇന്നങ്ങനെ രഹസ്യമൊന്നും പറയാനൊന്നുമില്ല. ഇനി രഹസ്യമെന്ന് പറഞ്ഞാൽ തന്നെ ശങ്കരാചാര്യ തന്നെ വ്യാഖ്യാനിച്ച എന്താണ് രഹസ്യം എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതെന്നാണ്. അങ്ങനെയുണ്ട് പല കാര്യങ്ങളും. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇപ്പം മാത്തമാറ്റിക്സ് അല്ലേ, അത് ചില പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്, സങ്കീർണമാണ്. അങ്ങനെയുള്ളിടത്ത് നമ്മളൊരാളുടെ സഹായത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചത് എളുപ്പമാവും. അപ്പം രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കാൻ പ്രയാസമുള്ളതെന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഈ വിഷവൈദ്യം എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്, അതിനകത്ത് യാതൊന്നുമില്ല. അതിനകത്ത് എന്താ ഉള്ളത്? ദൂതലക്ഷണം എന്ന് പറയുന്നത് തന്നെ അബദ്ധം. വിഷവൈദ്യന്മാർക്ക് എത്ര ജാതി വിഷപ്പാമ്പുകൾ ഉണ്ടെന്ന് പോലും അറിയാത്തവരാണ്. നീർക്കോലി കടിച്ചാലും അവർ മുറുക്കന്റെ ചികിത്സ നടത്തും. വിഷവൈദ്യം എന്നൊക്കെ പറയുന്നത് വെറും അബദ്ധമാണ്. പിന്നെ പറയും ഒരിടത്ത് പോയപ്പോൾ ഒരു ഭയങ്കര ഒരു വിഷം കടിച്ച ഒരാളെ ഒരു വൈദ്യം രക്ഷപ്പെടുത്തി, ഒന്നിനും വിഷമില്ലാത്ത പമ്പായിരിക്കും കടിച്ചത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രകൃതിയിൽ പല മരുന്നുകളുമുണ്ട്, ചില മരുന്നുകളോടെ ഫലവത്തായിരിക്കും, എന്നുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ രക്ഷപ്പെടുന്നത് ഒരു പാമ്പ് ഇരയെ കടിച്ചതിന് ശേഷം ആണ് നമ്മളെ കടിക്കുകയാണെങ്കിൽ, വിഷമുള്ള പാമ്പാണെങ്കിലും നമ്മുടെ മരിക്കാനുള്ള വിഷം അധികം കാണത്തില്ല. അത് അങ്ങനെ പല ഇതുണ്ട്. ഒന്നിനെ കടിച്ചിട്ട് നമ്മൾ കടിച്ചാൽ നമ്മൾ മരിക്കത്തില്ല, വിഷം അതിൻ്റെ ശരീരത്തിൽ പോയിരിക്കും. അടുത്ത് വിഷം ഉത്പാദിപ്പിക്കുന്നതിന് മുമ്പ് മൂർഖനാണ് നമ്മൾ കടിച്ചാലും നമ്മൾ മരിക്കത്തില്ല. വേറെ ഒരു വഴിയും ഇല്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു വിഷം കടിച്ചാണ് ഞാൻ കൊണ്ടുപോയത്. ഒരു രോഗി ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയത് ഞാൻ ഒരിക്കൽ പറഞ്ഞില്ല ഇവിടെ. ആ പിന്നെ പറയാം, സമയമില്ല. അപ്പം വിഷവൈദ്യം എന്നൊക്കെ പഴയ ഈ വിഷവൈദ്യം എന്നൊക്കെ പറഞ്ഞ പാമ്പിനെ വരുത്തി വിഷമെടുക്കുന്നു, ഇതെല്ലാം തള്ളുകൾ. ഇപ്പം വിഷം നമ്മളെ ഒരു കാരണവശാലും എന്താണോ, അങ്ങനെ ഒരു പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഉടൻ ചികിത്സിക്കാൻ പറ്റില്ല. അവരാദ്യം നമ്മളെ ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡിൽ എന്ത് വിഷമാണുള്ളതെന്ന് കണ്ടുപിടിച്ച് ആ വിഷത്തിന് ഏതളവിലുള്ള ആൻറ്റിവനമാണ് കൊടുക്കേണ്ടത്, ഇന്ന് ഒരു ആൻറ്റിവനം മതി എല്ലാ വിഷങ്ങൾക്കും എന്ന് കണ്ടുപിടിച്ചതിന് സമയമെടുക്കും. അതുവരെ നമ്മളവിടെ കിടക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം കുറച്ച് സമയമെടുത്തിട്ട് ഈ ടെസ്റ്റെല്ലാം നടത്തിയതിന് ശേഷം അതിൻ്റെ കൃത്യമായ അളവിൽ ആൻറ്റിവനം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാം. അല്ലാതെ വിഷവൈദ്യനൊന്നും ഒരിക്കലും, വിഷവൈദ്യൻ്റെ അടുത്ത് രക്ഷപ്പെടുന്ന ഇതാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പാമ്പ് കടിച്ച് മരിച്ചു. അന്നു പോലെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാണ്. ഒന്ന് രണ്ട് വിഷവൈദ്യന്മാരെ അടുത്ത് കൊണ്ടുപോയി, നല്ലൊരു സുഹൃത്തായിരുന്നു, രക്ഷപ്പെട്ടില്ല. അന്ന് ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ അന്ന് ആൻറ്റിവനവും ഇല്ല. ഞാനന്ന് 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, ആൻറ്റിവനം പോലും ഇല്ലാത്ത ഒരു സമയം. അപ്പോൾ അന്നേ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാണ്, ഈ വൈദ്യന്മാരതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എനിക്ക്. ഞാൻ അന്നേ അതിനെക്കുറിച്ച് സംശയത്തോടുകൂടിയാ വിഷവൈദ്യത്തെ. പിന്നീട് എനിക്ക് അറിയാറായതിന് ശേഷം നാട്ടിൽ ആരെങ്കിലും പാമ്പ് പിടിച്ചാൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറയുമായിരുന്നു. ഇന്നിപ്പോൾ ആൻറ്റിവനം എല്ലായിടത്തും ഉണ്ട്. ഒരു കാരണവശാലും വിഷവൈദ്യൻ്റെ അടുത്ത് ഒന്നും കൊണ്ടുപോകരുത്. അവിടെ പോയാൽ രക്ഷപ്പെടുന്ന ഇതാണ്, ഒന്നുകിൽ വിഷമില്ലാത്തതായിരിക്കും കടിച്ചത്, അല്ലെങ്കിൽ എന്തായിരിക്കും കടിച്ചിട്ട് കടിച്ചതായിരിക്കും. അല്ലെങ്കിൽ ശരിക്കും വിഷമാണെങ്കിൽ അതിന് ഈ പറയുന്ന എന്താണ് കുടുക്കമൂലി ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും ഒരിക്കലും പാമ്പിൻ്റെ വിഷത്തെ ഇല്ലാതാക്കുന്നതല്ല, അബദ്ധമാണ്. പാമ്പിൻ്റെ വിഷത്തിന് ആൻറ്റിവനോ അല്ലാതെ വേറെ ഒരു മരുന്നുമില്ല. പ്രകാശാനുസ്വാമിയുടെ ഒരു അനുഭവത്തിൽ സ്വാമി വലിയ ഗമയ്ക്കാ പറയുന്നു, ഇവിടെ എങ്ങാണ്ട് വെച്ചൊരു പാമ്പ് കടിച്ച് ആശുപത്രി പോയപ്പോൾ എന്താണോ സ്വാമി രക്ഷപ്പെട്ടെന്നൊക്കെ വിഷമേറ്റിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് വിഷപ്പാമ്പല്ല സ്വാമി. ഇതുമില്ലൊക്കെ സ്വാമിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഇത്രയേ ഉള്ളൂ. അന്നിവിടെ ഉള്ള ആൾക്കാർക്കും ഇന്നുള്ള ആൾക്കാർക്കും ഇത്രയൊക്കെ അറിവേ ഉള്ളൂ. കടിച്ചിരിക്കും, വിഷമുള്ളതായിരിക്കില്ല കടിച്ചത്, അല്ലെങ്കിൽ അത് എലിയെ കടിച്ചിട്ടായിരിക്കും കടിച്ചത്. അത് വിഷമല്ല, ശരിയാണ്. പക്ഷെ സ്വാമിയുടെ സ്വാമിത്വം കൊണ്ടാണൊന്നും ബാധിക്കാതിരുന്നൊരു ധ്വനി അതിനകത്തുണ്ട്. അതിൽ കാര്യമൊന്നുമില്ല. മുറുകം കടിച്ചാൽ വിഷമുണ്ടെങ്കിൽ ആൻറ്റിവനം എടുത്തിനെങ്കിൽ ചത്തത് തന്നെ, യാതൊരു സംശയമില്ല. ഇപ്പൊ ഒരിക്കലും നടക്കില്ല. കീറാനൊന്നും പാടില്ല. നമ്മൾ അവിടെ കീറി കഴിഞ്ഞാൽ രക്തം മരിച്ചെടുത്ത് കളയുക, ഇതൊന്നുമില്ല. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ പമ്പ് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷം അവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അത് എവിടെ എത്തും, മേളിലോട്ട് വരും. ഈ അടിക്കുന്നതനുസരിച്ച് രക്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ശുദ്ധരക്തവും അശുദ്ധരക്തവും. അപ്പം അവിടെ മുറിവുണ്ടാക്കിയെന്ന് വിചാരിച്ച് ഒന്നും പറ്റില്ല. പരമാവധി നമുക്ക് ചെയ്യാമെന്നുള്ളത് അവിടെ ഭംഗിയായിട്ട് കഴുകാം, അതിന് വേറെ ഉദ്ദേശം കൂടെയുണ്ട്, അണുബാധ ഉണ്ടാകാതിരിക്കാനാണ്. കെട്ടിവെച്ചുകൊണ്ടും കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ട് അങ്ങനെ ഞങ്ങളെ സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട്, മേളിൽ കെട്ടിവെച്ച്. കെട്ടിവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാലം മുറിക്കേണ്ടി വരും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേളിൽ അങ്ങനെ മുറുകി കെട്ടിക്കഴിഞ്ഞാൽ താഴോട്ടുള്ള രക്തവോട്ടം നിന്നു. താഴോട്ടുള്ള രക്തവോട്ടം നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഈ സെല്ലെല്ലാം നശിച്ചു. സെല്ല് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാലം അവിടെ വെച്ച് മുറിക്കേണ്ടി വരും. അങ്ങനെ മുറുകെ കെട്ടാനും പാടില്ല. ചെയ്യേണ്ടത് ഉടൻ തന്നെ കാല് ഭംഗിയായിട്ട് കഴുകുക. ആ വ്യക്തി അധികം ചലിക്കാതിരിക്കുക. ചലിച്ചാൽ കൂടുതൽ വേഗത്തിൽ ശരീരത്തിൽ രക്തം വ്യാപിക്കും. എത്രയും പെട്ടെന്ന് ആ വ്യക്തിയെ തൂക്കിയെടുത്ത് വണ്ടിക്കകത്തിടുക, ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. കുറേ വ്യക്തം നമ്മുടെ ശരീരത്തിൽ ഈ വിഷം വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആൻറ്റിവനം കൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നാൾ കണ്ടില്ലേ ആരെ, നമ്മുടെ വാവാ സുരേഷൻ കുറേ ദിവസം ബോധമില്ലാതെ കിടന്നു, പക്ഷേ അയാൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. അത് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല. അതൊക്കെ അത്രയും ബോധമെങ്കിലും നമുക്കൊന്ന് വേണം. പരമാബദ്ധമാണോ?